ഇപ്പൊ സംസ്കൃതത്തിൽ നിന്നും മലയാളത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു അവാർഡുണ്ടായിരുന്നു മുമ്പ്. അത് ജീവൻ മുക്തി വിവേകത്തിന്റെ മലയാളത്തിന് സാറിന് കൊടുത്തായിരുന്നു സാഹിത്യ അക്കാദമി. ഞാൻ വളരെ മുമ്പ് വായിച്ചിട്ടുണ്ട് ആ പുസ്തകം ഇറങ്ങിയ സമയത്ത്, പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ലൈബ്രറിയിൽ കാണും. ഈ ബ്രാഹ്മണർക്കേ സന്യാസം പാടുള്ളൂ, മറ്റുള്ളവർക്ക് പാടില്ല എന്നൊക്കെ പറയുന്നത് ശങ്കരാചാര്യരുടെ സ്വന്തം അഭിപ്രായമാണ്. ശങ്കരാചാര്യ ശിഷ്യൻ എന്ന് വിശ്വസിക്കുന്ന സുരേശരാചാര്യർ പറഞ്ഞു, ആ പറഞ്ഞത് ശരിയല്ല. അത് ശരിയല്ല. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും സന്യാസമാണ്. ബ്രാഹ്മണന് മാത്രമെന്ന് പറഞ്ഞു കുറച്ച് കടന്നുപോയെന്നും പറഞ്ഞു, അങ്ങനെ പറയാൻ പാടില്ല. ശങ്കര ഭാഷ്യത്തിനെല്ലാം വ്യാഖ്യാനം എഴുതിയ ആളാണ് ആനന്ദഗിരി. എല്ലാത്തിനും വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ബൃഹദാരണ്യത്തിന്റെ ഭാഷ്യത്തിലാണ് ശങ്കരായ പറയുന്നത്, ക്ഷത്രിയ വൈശ്യോ പരിപ്രാജ്യ പ്രതിപത്തി, ക്ഷത്രിയ വൈശ്യന്മാർക്ക് സന്യാസം പാടില്ല. അവിടെ ആനന്ദഗിരി എഴുതി അത് ശരിയല്ല, അത് തെറ്റാണെന്ന് തന്നെ എഴുതി. ബ്രാഹ്മണൻ ക്ഷത്രി അന്നത്തെ കാലം ഓർക്കണം, അതിവിടെ നമ്മൾ ആലോചിക്കണം. അത് കഴിഞ്ഞ് വിദ്യാരണ്യ സ്വാമി പിന്നും കാലം കഴിഞ്ഞ് വന്നതാണ്. വിദ്യാരണ്യ സ്വാമി അത് കഴിഞ്ഞ് ഒരു രണ്ടു മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞ് വന്നയാളാണ്. വിദ്യാരണ്യ സ്വാമി പറഞ്ഞു, ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഈ നാല് കൂട്ടർക്കും സന്യാസം, സലിംഗ സന്യാസം അലിംഗ സന്യാസം രണ്ടു തരത്തിലുണ്ട്. ഇതാകാമെന്ന് പറഞ്ഞു മാത്രമല്ല വിദ്യാരണ്യ സ്വാമി എന്നോട് പറഞ്ഞ് സ്ത്രീകൾക്ക് സന്യാസമാകും. പക്ഷേ ആ പരമ്പരയിൽ ആദ്യമായി സ്ത്രീകൾക്ക് സന്യാസം അനുവദിച്ചത് വിദ്യാരണ്യ സ്വാമിയായിരുന്നു. മഹോത്സവനുസരിച്ച് പിന്നീട് വന്നയാളാണ് പുള്ളി. വീണ്ടും ശങ്കരായുടെ പക്ഷത്തിൽ തന്നെ പോയി, ബ്രാഹ്മണന് മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞു. വിദ്യാരണ്യ സ്വാമി അക്കാര്യത്തിൽ കുറച്ച് വിശാല ചിന്താഗതി ഉണ്ടായിരുന്നു. സലിംഗ സന്യാസം എന്ന് വെച്ചാൽ അടയാളങ്ങളോടുകൂടി സന്യാസം. പഴയകാലത്ത് സന്യാസിയുടെ അടയാളമായിട്ട് കയ്യിൽ വടി പിടിക്കുക, തനമുണ്ഡനം ചെയ്യുക, കഷായ വസ്ത്രം ധരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില ഇടപാടുണ്ടാണ്. അതിനാണ് ലിംഗങ്ങൾ അടയാളങ്ങൾ എന്ന് പറയുന്നത്. ഈ അടയാളങ്ങളോടുകൂടിയുള്ള സന്യാസം ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്ന് പറയുന്ന അന്നത്തെ ചാതുർവർണ്ണ വ്യവസ്ഥയിൽപ്പെട്ട നാലു കൂട്ടർക്കും ആകാമെന്ന് പറഞ്ഞാണ് വിദ്യാഭ്യാസം. അതിന് പ്രമാണമായി പറയുന്നത് മഹാഭാരതത്തിൽ മറ്റ് യോഗിനികളുടെ കാര്യം പറയുന്നു. പക്ഷികാരൻ തന്നെ ഒരു വാചജ്ഞവി യോഗിനിയുടെ കാര്യം പറയുന്നു, പക്ഷെ അവരൊന്നും സന്യാസി എന്ന് പക്ഷികാരൻ പറയുന്നില്ല. വാചജ്ഞവി ഒരു യോഗിനിയാണ്, ജ്ഞാനിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സ്ത്രീകളുടെ കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് അടയാളങ്ങളോടുകൂടി സന്യാസിയാണെന്ന് ആൾക്കാരെ തിരിച്ചറിയത്തക്ക രീതിയിൽ അടയാളങ്ങളോടുകൂടി സന്യസിക്കാം സ്ത്രീകൾക്ക് ഉൾപ്പെടെ എന്ന് ആദ്യം പറഞ്ഞാലാണ് വിദ്യാഭ്യാസം. പിന്നെ അങ്ങനെ അല്ലാത്ത സന്യാസം എന്ന് പറയുന്നത് ഒരാള് മനസ്സുകൊണ്ട് സന്യസിക്കുക, പുറമെ അടയാളം സ്വീകരിക്കാൻ പാടില്ല, ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാൻ പാടില്ല. മനസ്സുകൊണ്ട് സന്യാസം ജീവിക്കുക എന്ന് വെച്ചാൽ ഒരു സന്യാസിയുടെ വൃത്തി എങ്ങനെയാണോ അതുപോലെ, ബാഹ്യമായ ഒരാളെ തിരിച്ചറിയാൻ പാടില്ല. മരണ ലിംഗ സന്യാസം. അപ്പൊ സന്യാസിയുടെ എല്ലാ നിഷ്ഠകളിലും അയാൾ ജീവിക്കണം, പക്ഷെ വേഷം മാറാൻ പാടില്ല, പഴയ രീതിയിലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സന്യാസം ബ്രാഹ്മണരൊഴികെയുള്ളവർക്കും ആകാം എന്നൊരു ധാരണ ഉണ്ടായിരുന്നു കൊണ്ട്. പക്ഷെ അത് മുഖ്യ സന്യാസമല്ല. അപ്പൊ അങ്ങനെ ആകുന്നുകൊണ്ട് ബ്രാഹ്മണർക്ക് പരാതിയില്ല എന്നുകൊണ്ട് സന്യാസവന്റെ ഉള്ളിലാണ് ആരും തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് ബ്രാഹ്മണന് നേട്ടമുണ്ട്. എന്താണ് അവരുടെ ആദരവും പൂജ ദക്ഷിണ ഇതൊന്നും ശരിയില്ല. ഇവനുള്ളിൽ കൊണ്ടുവരുന്ന ആരും അറിയത്തില്ലല്ലോ സന്യാസിയാണോ എന്ത് കൊണ്ടാരാണെന്ന് ആരും അറിയില്ല. ഇവനാരും മൈൻഡ് ചെയ്തില്ല. അപ്പോ ബ്രാഹ്മണന് നഷ്ടമുള്ള കാര്യം, ഇവനാരും ദക്ഷിണയും കൊടുക്കത്തില്ല, ഇവനാരും ബഹുമാനിക്കത്തില്ല, എന്ത് ബുദ്ധിയാണെന്ന് നോക്കും. കൊണ്ടുപോയി സന്യാസം അങ്ങനെയുണ്ട്. എനിക്ക് സന്യാസം നിർബന്ധമാണ്, അലിംഗ സന്യാസം. അതിനാണ് വിദ്യാരണ്യ സ്വാമി എനിക്ക് പറഞ്ഞത്. അങ്ങനെയല്ല, പിന്നെ ഭക്തിപ്രസ്ഥാനം വരുമ്പോഴാണ് പിൽക്കാലത്ത്. എന്നുവെച്ചാൽ മുസ്ലിങ്ങൾ ഇവിടെ ആക്രമണം നടത്തി പിടിച്ചു കയറി ഇന്ത്യയിലെ നല്ലൊരു ശതമാനം അവർ കൈവശപ്പെടുത്തി അവർ ഭരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പണ്ഡിതന്മാർക്ക് ചെറിയൊരു ബോധോദയമുണ്ടായത്. ചിലർ, എല്ലാവർക്കും ഇല്ല, ഈ മസൂന സരസ്വതി പോലുള്ളവർക്കൊന്നും ഉണ്ടായില്ല. ജ്ഞാനദേവൻ, തുക്കാറാം, ചൈതന്യ മഹാപ്രഭു, ഇങ്ങനെയൊക്കെയുള്ള കുറെ ആൾക്കാർ. അവർ വിചാരിച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഹിന്ദുധർമ്മം നശിച്ചു പോകും. കാരണം അവർ നോക്കിയപ്പോ ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രകടമായിട്ട് ഇങ്ങനെയൊന്നുമില്ല. പിന്നീടുണ്ടായി ഇന്ത്യയിൽ വന്നപ്പോൾ. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ അന്നത്തെ താഴ്ന്ന ജാതി എന്ന് കരുതപ്പെട്ടിരുന്നവർ പരിവർത്തനം ചെയ്തപ്പോൾ അവരൊക്കെ പിന്നെ താഴ്ന്ന ജാതി മുസ്ലിങ്ങളാണ്. ഇന്നും അങ്ങനെ തന്നെ. അത് ഇന്ത്യയിൽ ജാതി പോകാൻ വേണ്ടി മതം മാറിയാലും അവിടെയും വീണ്ടും ജാതി പോകത്തില്ല, അത്രയും ശക്തമാണ്. അത് ക്രിസ്ത്യാനികൾ മാറിയപ്പോഴത് തന്നെ ഇന്നും അങ്ങനെ തന്നെയാണ്. സിറിയൻ കാത്തലിക് ഒന്നും അവരെ അടുപ്പിക്കത്തില്ല, വിവാഹം നടത്തത്തില്ല. അവരെയൊന്നും അടുപ്പിക്കത്തില്ല, അവര് താഴ്ന്ന ജാതിയായിട്ടാണ് കാരണം. അതുകൊണ്ടല്ലേ അവരിപ്പം അവരും സംവരണം വേണമെന്ന് പറയും, എസ് സിയിലൊക്കെ പെടുത്തണമെന്ന് പറയുന്നുണ്ട്. അതിന് ബന്ധകോസ്തുകാരുടെ ഒരു ബുദ്ധി കണ്ടുപിടിച്ച് അവര് പേര് മാറ്റത്തില്ല, മതം മാറ്റത്തില്ല, വിശ്വാസം മാത്രം മാറ്റും. അപ്പൊ മറ്റാനുകൂല്യങ്ങള് ഇങ്ങനൊക്കെ ഇതിന്റെ അകത്ത് പല പൊളിറ്റിക്സും ഉണ്ട്. ആ പെന്തക്കോസ്തുകാരാണ് അവരെ കൂടുതലും കൺവേർട്ട്. വിശ്വാസം മതി, ക്രിസ്തുവിൽ ജനിച്ചാൽ മതി എന്നവർ പറയുന്നു. ക്രിസ്തുവിൽ ജനിക്കുക, ജ്ഞാനസ്നാനം സ്വീകരിക്കുക, ഇത്രയും മതി, വേറെ ഒന്നും മാറണ്ട. അപ്പോ അത് അങ്ങനെയൊക്കെ വന്നു. അപ്പോ അങ്ങനെ ഒരു സന്ദർഭം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭക്തിപ്രസ്ഥാനം വന്നു. ഭക്തിപ്രസ്ഥാനം വ്യാപിച്ചു വന്നപ്പോൾ അവരെല്ലാവർക്കും സന്യാസം കൊടുക്കാവുന്നതായി. കബീർ, അതാണ് വടക്കേ ഇന്ത്യയിൽ കബീർ പന്തി, രാമാനന്ദി, ഇങ്ങനെയുള്ള ഇതുണ്ട്. അവിടെ ആർക്ക് സന്യാസം സ്വീകരിക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ ശങ്കര പരമ്പരയിൽപ്പെട്ട ഉള്ളവർ അവരെ അയിത്തക്കാരായിട്ട് കാണുന്നു, സന്യാസിയാണെങ്കിലും ഇപ്പോഴും മടക്കുകയും അവരെ മുമ്പൊന്നും അവരെ പന്തിയിൽ എടുക്കത്തില്ലായിരുന്നു. കാരണം ഇതേത് ജാതി എന്ന് അറിയാൻ പറ്റില്ല, ഒരു താഴ്ന്ന ജാതിക്കാരാണ്. കുറെയൊക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഉണ്ട്, അത് തീരെ മാറിയിട്ടില്ല. വലിയ മടങ്ങളിലൊന്നും അവരെ അങ്ങനെ എൻകറേജ് ചെയ്യത്തില്ല. അപ്പൊ വിദ്യാരണ്യസ്വാമിയാണ് ആദ്യം ഒരു മാറ്റം കൊണ്ടുവന്നത്. ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ സ്ത്രീ ഇത്രയും പേർക്ക് അടയാളങ്ങളോടുകൂടി സന്യാസി സ്വീകരിക്കാം എന്ന് പറഞ്ഞോളാം. കാരണം സ്വാമിയുടെ കാലമായപ്പോൾ ഇവിടെ മുസ്ലിങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ഒരു പരിവർത്തനം വരട്ടെ എന്ന് കരുതിയായിരിക്കും സ്വാമി അങ്ങനെ ഒരു മാറ്റം എടുത്തത്. മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങൾ ഭരിച്ചു തുടങ്ങി. അപ്പൊ അത്തരത്തിൽ ഇവിടത്തെ മുസ്ലിം ആക്രമണവും മുസ്ലിം ഭരണവും ഹിന്ദുക്കളെ നവീകരിക്കുന്നതിന് പ്രേരിപ്പിച്ചിട്ടുണ്ട്. അത് വെറുതെ എന്താണ് അവരെ ദോഷം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഹിന്ദുക്കളെ തന്നെ ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചാണ് അവരുടെ വരവ്. അവർ പിന്നെ കൊള്ളയടിച്ചുകൊണ്ട് പോയത് ശരിയാണ്. പക്ഷെ ഇന്നിപ്പോ ഇവർ പ്രചരിപ്പിക്കുന്നത് പോലെ അതില് അർദ്ധസത്യങ്ങളായി ഇന്ന് പ്രചരിപ്പിക്കുന്നു. കാരണം അവരാക്രമണം നടത്തിയപ്പോ ഇവിടെ ഒരുപാട് രാജ്യങ്ങൾ മാത്രമത് തകർന്നു, ഇവിടുത്തെ ജാതി കോട്ടകളും തകർന്നു. അതും സംഭവിച്ചു. കാരണം രാജഭരണം പോയപ്പോ പൗരോഹിത്യ നിയന്ത്രണം പോയി അവരുടെ കൈ വന്നപ്പോ അവർക്ക് ഇതുപോലെ ഉണ്ട്. പിന്നെ അവര് സമ്പത്ത് കൊള്ളയടിച്ചതാണ് അവര് വന്നത്. അത് മറ്റൊരു വിഷയമാണ്. പക്ഷെ വലിയൊരു പരിവർത്തനം ഇന്ത്യയിലുണ്ടായി. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഉണ്ടായി, അവര് സമ്പത്ത് കൊള്ളയടിച്ചു. അവരെല്ലാം ഒരർത്ഥത്തിൽ കൊള്ളക്കാരാണ്. പക്ഷെ അവര് കൊള്ള നടത്തിയപ്പോ സമൂഹത്തിൽ ഒരുപാട് പരിവർത്തനമുണ്ടായി. ജാതീയമായ മാറ്റങ്ങളുണ്ടായി എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അവർക്കെല്ലാം സമ്മതം. അവര് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ ഈ കൊള്ളയടിച്ച് കയറുമ്പോ അവർക്ക് ബ്രാഹ്മണന്റെ ഭാര്യയായാലും ക്ഷത്രിയന്റെ ഭാര്യയായാലും വൈശ്യന്റെ ഭാര്യയായാലും ഒക്കെ ഒരുപോലെ നന്നായി കാണാൻ കൊള്ളായിരിക്കണമെന്നാണ്. ഒരു വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ഈ ഇവരൊക്കെ എന്ത് ചെയ്തു, ഈ ചക്രവർത്തിമാരെല്ലാം മുസ്ലിം അവര് 100, 200, 300 ഒക്കെയാണ് അവർ അന്തപുരത്തെ സൂക്ഷിച്ചത്. അതെല്ലാ ജാതിയും അവിടെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം അവരാദ്യം നടപ്പിലാക്കുന്നത്. അദ്ദേഹം അവരെ നടപ്പിലാക്കിയ കുറച്ച് ബലം പ്രയോഗിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു വശം കൂടെ ഉണ്ട്. ഇന്നിപ്പോ ഈ ആൾക്കാർ പ്രചരിപ്പിക്കുന്നത് പൂർണ്ണമായും ശരിയല്ല. പിന്നെ കൊള്ളയടിച്ചു എന്ന് പറയുന്ന അവരതിനാണ് വന്നത്. സമ്പത്ത് കൊള്ളയടിച്ചു കൊണ്ട് അവർ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ഉണ്ടായി ഒരുപാട്. അപ്പൊ അതിനുശേഷമാണ് കന്യാസിണ്ടാർക്കുന്നത്. ഈ വിദ്യാരണ്യ സ്വാമിയാണ് ജീവൻ മുക്തി വിവേകം എഴുതി. അപ്പൊ അതിനകത്താണ് ഈ എന്തിനാ ഇന്നലെ ചോദിച്ച കാര്യം എന്താണ്, വാസനകളെ കുറിച്ച് പറയുന്നത്. വാസന വാസനാക്ഷയം അത് വരണമെന്ന് പറയും. മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ്, തത്വജ്ഞാനം വേണം, പിന്നെ വാസനാക്ഷയം വരണം, മനോനാശം വരണം. ഈ മൂന്ന് കാര്യങ്ങൾ ആർക്ക്, ജീവൻ മുക്തന് ഒരു ജീവൻ മുക്തന് ഇത് മൂന്നും വേണം. ഇത് മൂന്നും ഒരേ സമയം വേണം. ദൈവത്തിന്റെ അഭിപ്രായമാണ്. ദൈവത്തിന് ഈ ആശയം എവിടെ നിന്ന് കിട്ടി? യോഗവാസിഷ്ഠത്തിൽ നിന്നാണ് ഇത് കിട്ടി. യോഗവാസിഷ്ഠമാണ് ഇതിന്റെ ആധാരമായ ഗ്രന്ഥം. അത് ശങ്കരാചാര്യർക്ക് ശേഷമാണ്. അതുകൊണ്ട് ശങ്കരാചാര്യർക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ലേ. ശങ്കരാചാര്യ ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ട്. തത്വജ്ഞാനം വാസനാക്ഷയം മനോനാശം കൂടെ നേടിയെടുക്കണമെന്ന് ശങ്കരാചാര്യരടുത്തും പറയുന്നു. ഇതിന്റെ ഭാഷ്യത്തിലൊന്നും പറയുന്നില്ല. തത്വജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിയാം, ശ്രവണം മനനം നിധ്യാസനം. നിധ്യാസനം എന്ന് വെച്ചാൽ ധ്യാനസി പറയുന്ന യോഗത്തിൽ പറയുന്ന ധ്യാനം. ധ്യാനത്തിന് അവിടെ കൂട്ടുപിടിക്കുന്ന എന്തിനാ? യോഗത്തിലെ ധ്യാനമാണ്, പതഞ്ജലിയുടെ ധ്യാനമാണ്. അത് പൂർണ്ണമായും യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി അത് നിങ്ങൾ കുറെ പഠിച്ചതാണ്. ആ രീതിയിലുള്ള അഭ്യാസമാണ് നിത്യാസനം. അങ്ങനെ തത്വജ്ഞാനം ഉണ്ടാവണം. പക്ഷെ തത്വജ്ഞാനം ഉണ്ടായി അതുകൊണ്ട് ഒരാൾക്ക് മുക്തനാകാൻ പറ്റത്തില്ല. കാരണം തത്വജ്ഞാനം എന്താണ്? ബ്രഹ്മം മാത്രമാണ് സത്യം, ഞാൻ അതാണ്, ഈ പ്രപഞ്ചമൊക്കെ അസത്യമാണ്. ഇത് അസത്യമാണെന്നറിഞ്ഞാൽ ഇതിനോട് മനുഷ്യന് വലിയ ആസക്തി ഉണ്ടാകില്ലെന്നാണ് പൊതുവെ സിദ്ധാന്തം. അങ്ങനെ പ്രപഞ്ചത്തിൽ ശരി, എന്താ അത്രയും കടന്നു ചിന്തിച്ചാണ്? അതായത് ബ്രഹ്മം അടിയിലും പ്രപഞ്ചം മേളിലും, അവ കുഴപ്പമില്ലല്ലോ. കയറടിയിലും പാമ്പ് മേളിലും. അപ്പൊ അടിയിരിക്കുന്ന കയറ് മിഥ്യാവും, മേളിയിരിക്കുന്ന പാമ്പല്ലേ മിഥ്യാവും അല്ലേ? അതുപോലെ അപ്പോ ഇതിനോട് വിരക്തി വരണമെന്നാണ്. പക്ഷെ വിദ്യാരണ്യ സ്വാമി പറയുന്നത് മനുഷ്യന് പൂർവാപര വിചാരം കൂടാതെ പ്രവൃത്തി ഉണ്ടാകുന്നു അല്ലേ? എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ആകാം, എന്തൊക്കെ അരുതെന്നെല്ലാം നല്ല ബോധമുണ്ട്. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യുന്നു? മനുഷ്യനൊന്നും ചിന്തിക്കാതെ എടുത്തു ചാടി പ്രവർത്തിക്കുന്നു. ചിലപ്പോൾ ശരിയും ചെയ്യും, ചിലപ്പോൾ തെറ്റും ചെയ്യും. സാഹചര്യങ്ങൾ മനുഷ്യനെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, ഇതൊക്കെ അറിയാമെങ്കിൽ, തത്വജ്ഞാനം ഉണ്ടെങ്കിൽ, ഇതൊക്കെ അസത്യമെന്നറിഞ്ഞാലും ഇപ്പോ ഒരാൾ ഡയബറ്റിക്കാണ്, ഷുഗറാണ്, അയാളുടെ മുമ്പിൽ നല്ല ലഡു കൊണ്ട് വെച്ചു, മുമ്പ് അയാൾ കഴിച്ചിട്ടുള്ളതുമാണ്, ഷുഗർ വരുന്നതിന് മുമ്പ് അതിന്റെ ഓർമ്മയൊക്കെ മനസ്സിലുണ്ട്. അപ്പോ എന്താണ്, ഷുഗർ ഇൻസുലിൻ എടുത്തോണ്ടിരിക്കുകയാണ്. കഴിക്കാൻ പാടില്ല നല്ലവണ്ണം അറിയാം, കഴിച്ചാൽ കൂടും, എല്ലാം അറിയാമെങ്കിലും എന്ത് ചെയ്യും? ഷുഗറുള്ള ആളെ തന്നെ എന്ത് ചെയ്യും? അങ്ങനെയും കഴിക്കത്തില്ല, നാലുപാടും നോക്കും, ആരെങ്കിലും കാണുന്നുണ്ട്, നോക്കിയിട്ട് കഴിക്കത്തുള്ളൂ അല്ലേ? നാലുപാടൊക്കെ നോക്കി ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്നെടുത്ത് കഴിച്ച് വായൊക്കെ തുടച്ച് വായൊക്കെ തുടങ്ങി അത് അറിയാമെങ്കിൽ. അത് പണ്ടിവിടുത്തെ ഒരു സ്വാമി വടക്കേന്ത്യ പോയി കുറച്ചു കാലം ഇരുന്നു, പിണങ്ങിപ്പോയിരുന്നു. അപ്പോ ആ സ്വാമി വിളിക്കാൻ വേണ്ടി ഇവിടുന്ന് വേറൊരു സ്വാമി പോയി. അപ്പൊ ഇദ്ദേഹം അവിടെ പോയി തപസ്സല്ലേ. പണ്ടെന്ന് വെച്ചാ അവിടുന്ന് ഇതുവരെ വരുന്നതിന്, ഡൽഹിയിൽ നിന്ന് ഇതുവരെ വരുന്നതിന് 3 ദിവസം പിടിക്കും. ഇന്നത്തെ പോലെ സൂപ്പർ ഫാസ്റ്റ് ഒന്നുമില്ല. അപ്പോ ഈ സ്വാമി വലിയ തപസ്സി ആയതുകൊണ്ട് വിളിച്ചോണ്ട് വന്ന സ്വാമിക്ക് സ്വാമി ബോധ്യപ്പെടുത്തണം, ഞാൻ ഇതുവരെ തപസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, നല്ല തെളിയിക്ക ഉണ്ടായിരുന്നു, എന്നാലും തപസ്സാണ്. വിദ്യയെന്ത് ചെയ്യും? ഈ 3 ദിവസം ഒന്നും കഴിക്കത്തില്ല, ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോ എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, ആ തപസ്സിന്റെ ശക്തിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. 1 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് സംശയം, ഇദ്ദേഹം എന്താ ഒന്നും കഴിക്കാത്തത്? നോക്കിയപ്പോ എന്താണോ, ഇതേ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകും. അതിന് മുമ്പ് ബാഗ് തുറന്ന് അതിനകത്ത് കൈയിടും, എന്തോ എടുത്ത് പോക്കറ്റ് ഇടും, അതും കൊണ്ട് ബാത്റൂമിൽ പോകും, തിരിച്ചു വരും, ഇങ്ങനെ തുടച്ചിട്ടൊക്കെ ഇറങ്ങി. മൂന്ന് ദിവസം ഇങ്ങനെയായിരുന്നു. ഈ വിളിക്കാൻ പോയ സ്വാമി എന്നോട് പറഞ്ഞു, അപ്പോ സ്വാമി കണ്ട ഭാവയെ കടിച്ചു നടിച്ചില്ല, എന്തിനാ മുടിയുടെ തപസ്സില്ലാതെയൊക്കെ. പുള്ളി അവിടെ നിന്ന് ഒരു ബാഗ് നിറയത്തിനാണ് സാധനം വാങ്ങി വെച്ചോണ്ട് വരിക. ഇങ്ങേറ്റം വരെയും നിന്ന് പുള്ളിക്ക് വശന്നുമില്ല, എന്നാ തപസ്സിയും ത്യാഗിയാകുകയും ചെയ്തു. എന്നാ മറ്റാളത് അറിയുകയും ചെയ്തു. ചെയ്തൊക്കെ വെറുതെ ആയി. അയാളോട് ഒന്നും എല്ലായിടത്തും പറഞ്ഞു. അപ്പൊ ഈ അനുകരണം, അഭിനയം ഇതൊക്കെ ചിലപ്പം വലിയ മറ്റുള്ള ഒരു ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതുപോലെ അനുകരിക്കണമെന്നു അഭിനയിക്കണമെന്നൊക്കെ. അപ്പോൾ അതുപോലെ പെട്ടെന്ന് വേണ്ട വിചാരമില്ലാതെ പ്രവർത്തിക്കും. എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നു? അങ്ങനെ ഒരു മനുഷ്യൻ പെട്ടെന്ന് വേണ്ട വിചാരമില്ലാതെ പ്രവർത്തിക്കുന്നതിനുള്ള കാരണം, അതിനാണ് പറയുന്നത് വാസന എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സാധനം ഉള്ളിലുണ്ട്. അതെന്താണോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള പ്രവൃത്തികൾ, ആ പ്രവൃത്തികളിൽ നിന്നുണ്ടായ സംസ്കാരം ഉള്ളിലുണ്ട്. ആ സംസ്കാരം പലതരത്തിൽ പ്രവർത്തിക്കും. അത് ഈ വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിപ്പിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? വാസന. അയാൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തത്? അയാളുടെ വാസന എന്ന് നമ്മൾ പറയാറുണ്ട്. വാസന എന്ന് വെച്ചാൽ മലയാളത്തിൽ പറയുന്ന മണമല്ല, അതിനല്ല വാസന എന്ന് പറയും. എന്നാ പേര് വരാൻ കാരണം അത് തന്നെയാണ്. പിച്ചിപ്പൂവിന്റെ വാസന എന്ന് പറഞ്ഞാൽ പിച്ചിപ്പൂ ഉണങ്ങി കരിഞ്ഞു പോയാലും എന്ത് കാണും? ആ തുണിയിലെ വാസന കാണും. അതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നശിച്ചു പോയി കഴിഞ്ഞാലും അതിന്റെ ഒരു സംസ്കാരം നമ്മുടെ അന്ധകരണത്തിയിരിക്കും. അതിനാണ് വാസന എന്ന് പറയും. ഈ വാസന കൊണ്ടാണ് ഒരുത്തൻ എത്രയൊക്കെ വിവേകമുണ്ടെങ്കിൽ, വാസന അവന്റെ ഉള്ളിലുണ്ടെങ്കിൽ അവൻ ശരിയിലും തെറ്റിലും എല്ലാം പ്രവർത്തിക്കും. അതവനെ തിരിച്ചറിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവനെ പ്രവർത്തിപ്പിക്കുന്ന എന്താണ്? അവന്റെ ഉള്ളിലിരിക്കുന്ന സാധനം. ദുര്യോധനം പറയും, ജാനാമി ധർമ്മം ജാനാമി അധർമ്മം. എനിക്ക് ധർമ്മവും അധർമ്മവും ഒക്കെ എനിക്ക് എല്ലാം നല്ലോണം അറിയാം, പക്ഷേ കേനാവി ദേവേന ഹൃദയസ്ഥിത, ഏതോ ഒരാൾ എന്റെ ഉള്ളിലിരുന്നുകൊണ്ട് എന്നെ കൊണ്ടിതൊക്കെ ചെയ്യിപ്പിക്കുന്നു. ഏത് അധർമ്മം? അത് അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, നിസ്സഹായനായി പ്രവർത്തിച്ചു പോവുകയാണ്. പിന്നെ ഈ വേദാന്തമൊക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ പിന്നെ അതിനൊരു ഫിലോസഫിയുടെ ഉണ്ടാക്കും. എന്താണോ അങ്ങനെയൊക്കെ ചെയ്യാം, ചെയ്താലും പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞൊരു ഫിലോസഫി അതിന് വേണ്ടി ഉണ്ടാക്കും. അതവന്റെ വാസന കൊണ്ട് ചെയ്തു പോകുന്നതാണ് എന്ന് അംഗീകരിക്കുന്നതിന് പകരം, ചെയ്താലും എന്നെ അതൊന്നും തൊടത്തില്ല എന്നുള്ളൊരു ഫിലോസഫിയുടെ പറയും. ഈ വാസന എന്ന് പറയുന്നത് ഉള്ളിലുണ്ടെങ്കിൽ, ഒരാൾക്ക് തത്വജ്ഞാനം ഉണ്ടെങ്കിലും അയാള് പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു. ഇപ്പൊ പഴയകാലത്ത് എന്താണ് പറഞ്ഞത്? സന്യസ്യ ശ്രവണം പുരിയ, എല്ലാ പ്രവൃത്തികളും ഒഴിവാക്കിയിട്ടും ശ്രവണം ഈ വേദാന്ത വിചാരം അതിൽ തന്നെ ഇരിക്കണമെന്നാണ്. പക്ഷെ വാസനയുണ്ടെങ്കിൽ അവന് ഇരിക്കാൻ പറ്റില്ല, അവൻ പ്രവർത്തിക്കും. അപ്പോ അതിന് എന്ത് ചെയ്യണം, വാസനാക്ഷയം വരണം. വാസന വിചാരണ സമയം മൂന്ന് തരത്ത്, എന്താണ്, ലോകവാസന, ശാസ്ത്രവാസന, ദേഹവാസന, മൂന്നെണ്ണം. അപ്പോൾ അതിനെ, ഇതിനൊരു വ്യസനം എന്നാണ് പറയുന്നത്. വ്യസനം എന്ന് പറയുന്ന സാധാരണ ദുഃഖം എന്നാണ്. ഇവിടെ വ്യസനം എന്ന് പറഞ്ഞാൽ എന്താണ്, ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. ദുര്യോധനം പറഞ്ഞു പോലെ കേനാവി ദേവേന ഹൃദ്യസ്ഥിതേന, ചെയ്തു പോകുന്നു, അറിയാതെ ചെയ്തു പോകുന്നു, ചെയ്തെന്നറിയാൻ പക്ഷെ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അതിന് വ്യസനം എന്ന് പറയുന്നത്. അത് അത് മാത്രമല്ല, നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ല എന്ന് ഒരു ധാരണ ഒരു വിഷയത്തെ കുറിച്ച് ശരിയല്ല. പക്ഷെ ഉള്ളിൽ നിന്നൊരു പ്രേരണ വന്ന് അത് ചെയ്യുന്നു. ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വ്യസനം വരും, ചെയ്തു പോയല്ലോ. പിന്നെ ഡിപ്രഷൻ എന്ന് പറയുന്നതാണ്, വളർന്നു വളർന്നു വരുമ്പോഴാണ് ഡിപ്രഷൻ വന്ന് മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ടാണ്, വ്യസനം കൊണ്ടാണ്. അതിനെ കൊണ്ട് പറഞ്ഞത് ഇപ്പൊ ചെയ്യാമോ ചെയ്യാൻ പാടില്ലേ എന്ന് ചിന്തിച്ചിട്ട് ചെയ്യാൻ പാടില്ല എന്നങ്ങ് തീരുമാനിക്കുന്നു, പിന്നെ ചെയ്യുന്നു, അപ്പോഴാണ് ഡിപ്രഷൻ ഉണ്ടാവുന്നത്. വ്യസനം എന്ന് പറയുന്നതാണ്. അപ്പൊ ലോകവാസനയെ കുറിച്ച് പറയുന്നത് എന്താണ്? ഒരാൾ ആഗ്രഹിക്കുന്നു, എനിക്ക് ലോകത്തിന് വേണ്ടത്ര അംഗീകാരം, ബഹുമതി, എവിടെയാണ് ശരി, അത് വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഏത് ഫീൽഡിൽ നിന്നാലും ശരി, മറ്റുള്ളവരുടെ അംഗീകാരം വേണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ലോകവാസന. ഇപ്പം മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കണമെന്നുള്ളത് നമ്മൾ വെറുതെ ഡിമാൻഡ് ചെയ്തിട്ട് കാര്യമുണ്ടോ? മറ്റുള്ളവർ കൂടെ തോന്നണ്ടേ? അതായത് ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ഡിമാൻഡാണ് ഇന്ന് മറ്റുള്ളവരെല്ലാം അംഗീകരിക്കുന്നത്. വേണ്ടത്ര ഈ കൊച്ചുകുട്ടികളെ കണ്ടിട്ടില്ലേ, അവർ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി തലകുത്തി മറിയാതെ ചെയ്യും, ശ്രദ്ധിക്കുന്നില്ലെന്നുണ്ട്. അതാണ്, അതൊരു വലിയ വിഷയമാണ് മനഃശാസ്ത്രത്തിൽ. ഫ്രോയിഡൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. അപ്പോ അങ്ങനെ ഒരു എന്താണ്, മറ്റുള്ളവരെല്ലാം എന്നെ അംഗീകരിക്കണം, അംഗീകരിച്ചപ്പോൾ ഒരു ആദരവ് തരണം, ബഹുമാനിക്കണം എന്നാണ്. ഇത് ഒരാഗ്രഹങ്ങളിൽ ഉണ്ടാവും. ലോകവാസന എന്ന് പറയുന്നതാണ് ലോകം തന്നെ അംഗീകരിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം. അത് ചിലപ്പോൾ എല്ലാ പരിധിയും കടന്നു പോകും. ലോകത്തിന്റെ അംഗീകാരം പിടിച്ചു പറ്റാൻ വേണ്ടി എന്ത് വേണോ ചെയ്യും. പണ്ടിവിടെ ഒരു പ്രസാദം ഉണ്ടായിരുന്നു, ഇവർക്കൊക്കെ അറിയാം. പ്രസാദം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിട്ടു പോകും. ഒരു ദിവസം വന്നു കഴിച്ചപ്പോഴത്തേക്ക് പ്രസാദിന്റെ ഉടുപ്പിൽ ബാക്കിൽ നാല് കൈ, ഈ രണ്ട് കൈ ഇടുന്ന കൈ കൂടാതെ നാല് കൈ വേറെ. ഇതെന്തിനാ? എല്ലാവരും ശ്രദ്ധിക്കണം നമ്മളെ. തിരുവനന്തപുരത്ത് ബസ് സ്റ്റാൻഡിൽ ഉടുപ്പിട്ട് വന്നപ്പോൾ എല്ലാവരും എന്നെ തന്നെ നോക്കുന്നു. പ്രസാദം അതുമാണ്, ആണ് മരിച്ചു കഴിഞ്ഞു. ഘടംഭിത്വ മാതരം താടയന്നവി ഏന കേന പ്രകാരേണ പ്രസിദ്ധ പുരുഷോ ഭവി എന്നാണ്. സാറിന് ആൾക്കാരെന്താണോ ഈ ഗ്രാമപ്രദേശങ്ങളൊക്കെ ആൾക്കാരൊക്കെ കൂടുതൽ, ആ ചുറ്റുപാടുള്ള ആൾക്കാർ ഇയാളവരെ ഒന്ന് അംഗീകരിക്കാൻ വേണ്ടി വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞ് ശകലം പിടിച്ചു വന്നിട്ട് എന്താണോ വീട്ടിലുള്ള ചട്ടിയും കനമൊക്കെ എടുത്തിട്ട് അടിച്ചു പൊട്ടിക്കും. ഘടംഭിത്വ പടംഭിത്വ ഭാര്യയുടെ തുണിയൊക്കെ വലിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ ഒരു പുരുഷനുണ്ട്, എല്ലാവരും അറിയണം, നാട്ടുകാരൊക്കെ അറിയണ ഒരു ആണ ഒരുത്തനും ഇവിടെയുണ്ട്. അതാണ് ഘടംഭിത്വ പടംഭിത്വ മാതരം താടയൻ നബി സ്ത്രീകളെ അടിക്കുന്നത്, അമ്മയായാലും ശരി ഭാര്യയായാലും ശരി, കാരണം ഇവർ നിലവിളിക്കുമ്പോഴാണ് ബാക്കിയുള്ളവർ അറിയുന്നത് ഇവൻ അടി ഉറങ്ങിയത്. അപ്പോൾ ഇവന്റെ പൗരുഷത്തിന് ഒരു അംഗീകാരം കിട്ടും. ഏനകേന പ്രകാരേണ പ്രസിദ്ധ പുരുഷോ ഭവി, ഏതെങ്കിലും തരത്തിൽ അവന് പ്രസിദ്ധി നാട്ടി അവന് സമൂഹം അംഗീകരിക്കും. പിറ്റേ ദിവസം രാവിലെ ചോദി എന്താ കേട്ടാ ഇന്നലെ എന്തായിരുന്നു, ഞാനൊന്നും പറഞ്ഞു, ഒന്നും സംഭവിച്ചില്ല, സ്ഥിരം അമ്മിനെ ആർക്കും പരാതി ചെയ്യുന്നു. ഇതാണ് ലോകവാസന എന്ന് പറയുന്നത്, എല്ലാ മനുഷ്യനിന്നാണ്. അപ്പോ ഇവിടെ പറയുന്ന എന്താണ്, സന്യസിച്ചിട്ട് പ്രവൃത്തിയൊന്നും ചെയ്യാൻ പാടില്ല, ക്ഷമയെന്ത് ചെയ്യും, സമൂഹത്തിന്റെ അംഗീകാരത്തിന് വേണ്ടി ഇവൻ എന്തെങ്കിലും എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേ. അപ്പൊ അവിടെ പറയുന്നത് വൈദികവും ലൗകികവുമായിട്ടുള്ള എല്ലാ ക്രമങ്ങളും ഉപേക്ഷിക്കണം. വിദ്യാരണ സ്വാമി പറയുന്നു, പക്ഷെ ലോകവാസന ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, പേരിനും പ്രശസ്തിക്കും വേണ്ടി എപ്പോഴും കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് അതിന്റെ ഒരു കാരണം. അപ്പോ ആ പറഞ്ഞ കാര്യം നടക്കത്തില്ല, കർമ്മത്യാഗരൂപത്തിലുള്ള സന്യാസം നടക്കത്തില്ല. എന്തെങ്കിലുമൊക്കെ അവൻ കാണിച്ചു കൊണ്ടിരിക്കുന്നു, പ്രശസ്തി ഉണ്ടാവണം ലോകവാസി. ചിലര് എന്ത് ചെയ്യും, ഈ പ്രശസ്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട് സ്വന്തം ഫോട്ടോ തന്നെ അടിച്ചങ്ങ് ഒരുപാടങ്ങ് പ്രചരിപ്പിക്കും സ്വന്തം ഫോട്ടോ. ലോകവാസന അതാണ്, എങ്ങനെയും പ്രശസ്തി വരും, നാട് മുഴുവൻ പ്രചരിപ്പിക്കും, അങ്ങനെ പലതും ചെയ്യും. ഈ ലോകവാസന ഉണ്ടെങ്കിൽ പിന്നെ അവന് അടങ്ങിയിരുന്ന് തത്വജ്ഞാനത്തിൽ ഉറച്ചിരിക്കാൻ പറ്റും, പറ്റില്ല, അവൻ കർമ്മം ചെയ്തുകൊണ്ടേ. ഇതൊക്കെ അന്ന് പറഞ്ഞ തത്വജ്ഞാനവും പ്രവൃത്തിയായിട്ടൊക്കെയുള്ള രീതിയിൽ നോക്കണം, ഇന്നത്തെ രീതിയിൽ നോക്കുകയാണ് ഞാൻ പറഞ്ഞത്. പണ്ട് എങ്ങനെയാണോ പറഞ്ഞാൽ അതനുസരിച്ച് വേണമെങ്കിൽ മനസ്സിലാക്കാം, ഇന്നത്തെ ചുറ്റുപാടുകളിലല്ല മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവന് ഒന്ന് പറഞ്ഞെങ്കിൽ കർമ്മമെല്ലാം ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ ഇതൊന്നും ഇനി വേറെ വരുന്ന എന്താണ്, ഇവൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് എല്ലാവരും അംഗീകാരം ബഹുമാനം എല്ലായിടത്തും. അപ്പൊ ഇവന് എവിടെയെങ്കിലും ഒരു തിരസ്കാരം അനുഭവിക്കേണ്ടി വന്നാലോ, എന്നെ തിരസ്കരിച്ചു നിന്ദിച്ചു എന്നോ മറ്റോ തോന്നിക്കഴിഞ്ഞാലോ ഇവന് വലിയ പ്രശ്നം, ഡിപ്രഷനിലേക്കും ഇത് വലിയ ദുഃഖത്തിലേക്കും. അയാൾക്ക് തോന്നിയാൽ മതി, ഒരാളങ്ങനെ ചെയ്യണമെന്നില്ല. ഇതാണ് ലോകവാസനയുടെ ഒരു പ്രശ്നം. അങ്ങനെയും വരും, അവരെന്നെ നിന്ദിക്കാനാണ് അത് ചെയ്യുന്നത്. അപ്പൊ പിന്നെ അവരോട് വിദ്വേഷമായി, പ്രശ്നങ്ങളായി, അടിയായി, പിടിയായി, യുദ്ധമായി, എന്തെല്ലാം. ലോകവാസന രണ്ടിതുമുണ്ട്, അയാൾക്ക് പൂജ അയാൾ എപ്പോഴും ആഗ്രഹിക്കുന്ന എന്ത് അയാൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇയാള് എന്ത് ചെയ്യും, നിന്ദ ഒഴിവാക്കാനും പൂജയെ നേടിയെടുക്കാനും എപ്പോഴും കർമ്മ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ലോകവാസനയുടെ കുഴപ്പം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് തത്വജ്ഞാനം ഉറക്കത്തില്ല. ഇതാണ് വിദ്യാർത്ഥി സംഭവം. അപ്പോൾ അതിന് ശാസ്ത്രങ്ങളിൽ തന്നെ പറയുന്നുണ്ട്, എന്താണ് തുല്യ നിന്ദാസ്തുതിർ മൗനി, നിന്ദാസ്തുതികളിലെല്ലാം മൗനിയായിരിക്കുക, നിന്ദിച്ചോട്ടെ സ്തുതിച്ചോട്ടെ. നിന്ദന്തു യതിവ സ്തുവന്തു, നിന്ദന്തു നീതി നിപുണ യതിവ സ്തുവന്തു. ആൾക്കാർ എന്താണ് നിന്ദിക്കട്ടെ സ്തുതിക്കട്ടെ, ഞാനത് ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെ ഇരിക്കാനാണ് ഇതിനും പറയുന്നത്. പക്ഷെ അത് പറ്റുന്നില്ല, അയാൾക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല. നമുക്ക് തത്വമൊക്കെ അറിയാം, പക്ഷെ ആരെങ്കിലും വന്ന് ചീത്ത വിളിച്ചാൽ എന്തുവരും, ഡൗണായി അല്ലേ, മുഖത്ത് നോക്കി രണ്ട് ചീത്ത വിളിച്ച ഇല്ലേ, ഒക്കെ തോന്നും. അത് എപ്പോഴാണ് ഡൗൺ ആവണേന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ സാധാരണ മനുഷ്യര് ഗ്രാമപ്രദേശങ്ങളൊക്കെ ജീവിക്കുന്നവർ, അവരിങ്ങനെ പണിയെടുത്ത് ജീവിക്കുന്നു, അവരെ സംഭാഷണത്തിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് സംഭാഷണം ചെയ്യുമ്പോൾ അവർ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നു, അവർക്ക് പരസ്പരം പ്രശ്നമൊന്നുമില്ല. ഞാനങ്ങനെ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്നുകൊണ്ട് എനിക്കറിയാം, അതൊന്നും ആരും സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. ചീത്തക സംഭാഷണത്തിൽ കൂടെ കാണും പ്രശ്നമായിരിക്കും. ഇത് പ്രശ്നമാണ് ആവുന്നത് എങ്ങനെയെന്ന് വെച്ചു കഴിഞ്ഞാൽ, ശിവേരിയിൽ വന്നിങ്ങനെ ഇതുപോലെ ഒരു കസേരയിലൊക്കെ ഇരിക്കുമ്പം വേഷമൊക്കെ വേഷമൊക്കെ ധരിച്ചിരിക്കുമ്പോൾ ആരെങ്കിലും ഭക്തന്മാർ കണ്ടിട്ട് ഇവിടുത്തെ ഏതോ സ്വാമിയാണെന്ന് വിചാരിച്ച് വന്ന് കാലിൽ തൊട്ട് തൊഴുതിട്ട് അങ്ങോട്ട് പോകുമ്പോൾ വേറൊരു തെങ്ങോട്ട് വന്നിട്ട് എന്തിനാ മറ്റവനെ എന്ന് ചോദിക്കുമ്പോഴാണ് പ്രയാസം വരുന്നത്. മനസ്സിലായോ? അതുവരെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ അവിടെ വയനാട്ടിൽ ഇടിക്കുന്നില്ലോന്ന് ഇതൊരു പ്രശ്നമേ അല്ല. അപ്പൊ ആ പരിചയം വെച്ചുകൊണ്ട് പറയരുത് എനിക്കൊരു പ്രശ്നമല്ല, അത് ശരിയാണ്, ഞാനും സമ്മതിച്ചു. പക്ഷെ ഇവിടെ രംഗം മാറും. ഒരാള് പൂജിക്കപ്പെട്ടിട്ട് നിന്ദിക്കപ്പെടുമ്പോഴാണ് സങ്കടം വരുന്നത്, അപ്പോ ഡൗണായിപ്പോയി. അല്ലെങ്കിൽ മറ്റേതില്ലെങ്കിൽ അവിടെ പ്രശ്നമൊന്നുമില്ല. പൂജികായിരിക്കില്ലല്ലോ, ആൾക്കാർക്ക് വിവരമില്ലല്ലോ. ആൾക്കാർ വേഷം കാണുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? ഒരു ദിവ്യനാണെന്ന് വിചാരിച്ചു വന്ന് കാലത്തോട്ട് പോകും. അങ്ങനത്തെ ആളെ കിട്ടുന്ന നമ്മളൊരു പരമാനന്ദത്തെ ഇരിക്കും. അല്ലേ? സ്തുതി പറഞ്ഞിടുമെങ്കിൽ അനാരതം. ആരെയായാലും നമ്മൾ സ്തുതിച്ചു കഴിഞ്ഞാൽ ഉള്ളിന്റെ ഉള്ളിൽ വേണ്ട വേണ്ട എന്നൊക്കെ പറയും. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ എന്ത് വരും? ഒരു സന്തോഷം. മനുഷ്യനാണ്, മനുഷ്യനൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോ തിരിച്ച് മറ്റേതും വരുമ്പോ എന്ത് വരും? ഡിപ്രഷൻ വരും, വരാതിരിക്കും. അപ്പോ ഇതൊക്കെ അറിയാം. എല്ലാ സംഗതികളും അറിഞ്ഞാലും ഇത് പ്രായോഗികമായി സംഭവിക്കുമ്പം മനുഷ്യനെന്തോ ഡൗണായി. അപ്പോ വീണ്ടും അതിൽ നിന്ന് കരകയറാനാണ് എന്ത് ചെയ്യും? ഒരു ഇത് അതാണ് ഈ വലിയ സ്വാമിമാരൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ ബോഡി ഗാർഡുകളെയൊക്കെ വെച്ച് കൂടെ ആൾക്കാരെയൊക്കെ നിർത്തി ആരും പെട്ടെന്നൊന്നും അറ്റാക്ക് ചെയ്യാതിരിക്കാനും പരിവാരങ്ങളോടുകൂടിയൊക്കെ പോകുന്ന അതാണ്. കാരണം ഒരു പുറത്തുനിന്ന് ആരും വന്നൊന്നും പറയരുത്. നരേന്ദ്രമോദിയൊക്കെ പോകുമ്പോൾ എന്ത് സെക്യൂരിറ്റിയിലാണ് പോകുന്ന ആർക്കും അങ്ങോട്ട് ഒന്നും പറയാനൊന്നും പറ്റത്തില്ല. അതുപോലെയാണ് സ്വാമിമാരൊക്കെ, ഭയങ്കര സെക്യൂരിറ്റിയിലാണ് അവർ പോകുന്നത്. അല്ലെങ്കിൽ ഇല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന അതൊക്കെയാണ്. അപ്പൊ ആരും കയറി കൈകാര്യം ചെയ്യരുത്. അപ്പൊ ലോകവാസന ഉണ്ടോ ഇല്ലയോ? മനുഷ്യർക്കെല്ലാം അത് ഉണ്ട്. പക്ഷെ ഇതൊക്കെ അറിയാമെങ്കിലും വീണ്ടും ഇതിൽ വീണു പോകും. അതാണ് പിന്നെ ശാസ്ത്രവാസനയെ കുറിച്ച് പറയും. ഇതിന് പരിഹാരം ഇനി പറയും. അതിന് പാഠവ്യസനം, അത് പഴയകാലത്ത് രീതി പറഞ്ഞത്. എപ്പോഴും പറയുമ്പോൾ ഇതൊക്കെ ആലോചിക്കണം. ഇതൊക്കെ പണ്ടത്തെ നൂറ്റാണ്ട് ഒക്കെ മുമ്പുള്ള ഒരു സമൂഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്നുവെച്ചാൽ, പഴയകാലത്ത് ഈ ഇവർക്ക് പുരോഹിതന്മാർക്ക് വേദപഠനം അതാണ് അവരുടെ ഒരു തൊഴിൽ. അല്ലേ? രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവരുടെ നിത്യകർമ്മങ്ങൾ ചെയ്ത് അവരുടെ ഒരേ ഒരു ജോലി എന്താണോ ഈ വേദപഠനം. ഇന്നിപ്പോ നിങ്ങൾ ഏത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും അമ്മമാരൊക്കെ എന്ത് ചെയ്യുന്നു? അവര് ഫാസ്റ്റ് ഫുഡ് ഓർഡർ ചെയ്യും, അത് വാങ്ങി കഴിച്ചിട്ട് ഈ മൊബൈലിൽ യൂട്യൂബ് നോക്കിക്കൊണ്ടേരും. ഇതുപോലെയായിരുന്നു പഴയ വേദപാഠം. വീട്ടിൽ പാചകവും ചെയ്യത്തില്ല, ഒരുമാതിരെല്ലാരും കാശുണ്ട്. കുടുംബശ്രീയുടെ ഊണിന് 25 രൂപയുള്ളൂ. മീൻകറി ഉൾപ്പെടെ കിട്ടും. അവിയൽ, തോരൻ, സാമ്പാർ, ആവശ്യത്തിന് ചോറ്, മീനിന്റെ ചാറ്, കഷ്ണത്തിന് വേറെ പൈസ കൊടുക്കണം, 25 രൂപ. ഇത്ര കൃത്യമായി എനിക്കെങ്ങനെ അറിയാം? നാട്ടിലെന്താ കണക്കുന്ന നമ്മൾ അറിയണം. വെറും 25 രൂപയേ ഉള്ളൂ. ഇവിടെ 50 രൂപ. പക്ഷെ ഞങ്ങളുടെ നാട്ടിലൊക്കെ 25 രൂപ ഓരോ വാർഡിലും വെറും 25 രൂപ വേണം നിങ്ങൾക്ക്. ആ മേച്ചേറിന്റെ കാര്യം ഞാൻ പറയാം. 25 രൂപയാണ് ഞങ്ങളുടെ അവിടെ. അത് ഒരു പക്ഷേ ഈ മീൻ ചാറ് ഒഴിഞ്ഞ ബാക്കി 20 കിട്ടുമായിരിക്കും. അത് സർക്കാർ സബ്സിഡി കൊടുക്കുമായിരിക്കും. എന്തായാലും ഇത് ഇപ്പൊ എല്ലാ വാർഡിലും ഉണ്ട്. അപ്പൊ പിന്നെ ആൾക്കാരെന്തിനാ ഭക്ഷണം ഉണ്ടാകും? അവര് ഈ മൊബൈലിൽ ഇങ്ങനെ കളിച്ചോണ്ടേ ആണും പെണ്ണും കുട്ടിയും എല്ലാം. ഇതുപോലെയായിരുന്നു. ഇതിനാണ് പാഠവ്യസനം എന്ന് പറയുന്നത്. പഴയ കാലത്ത് വേദം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും. അന്നത്തെ ഒരു എന്റർടൈൻമെന്റാണ് അത്. ഇങ്ങനെ ചൊല്ലി പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ അവർക്ക് പുറത്തു പോകുമ്പോൾ ദക്ഷിണയും കിട്ടും. അങ്ങനെ ഒരു പ്രയോജനം കൂടെ ഉണ്ട്. വെറുതെ ഉള്ള അവർ ചൊല്ലി തെറ്റാതെ ചൊല്ലിയ കാശ് കിട്ടും. അതൊരു കൂട്ടർ. വേറെ കൂട്ടർ എന്ത് ചെയ്യുന്നു? അന്ന് പണ്ഡിത സദസ്സുകൾ എന്ന് പറയുന്ന രാജസന്നിധിയിലാണ്. അവിടെ പോയി താനീ ശാസ്ത്രം പഠിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് മനഃപ്പാഠം ചെയ്യുകയാണ്. ഇന്നത്തെ പോലെ നിങ്ങൾ വായിച്ച് കാര്യം മനസ്സിലാക്കുക. ഒരു ശാസ്ത്രം പഠിക്കുകയെന്ന് വെച്ചാൽ ഗ്രന്ഥം മുഴുവൻ മനഃപ്പാഠം ചെയ്തു വെക്കുന്നു. അങ്ങനെ മനഃപ്പാഠം ചെയ്തിട്ട് രാജാവ് സദസ് വിളിച്ചു കൂട്ടുമ്പോൾ അവിടെ ചെന്നിരുന്ന് ആ ഇന്ന ശാസ്ത്രം അത് മുഴുവൻ പറയുക, അതിലെന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ വേറെ ആൾ പറയുക. ശാസ്ത്രാർത്ഥവാദമാണ് കാണാ പഠിച്ച് പറയുന്നതിനാണ് ശാസ്ത്രാർത്ഥവാദം, വാക്യാർത്ഥ സദസ് എന്നൊക്കെ പറയും. ശരിക്കും തിട്ടമായിരിക്കണം. അതിനെന്തെങ്കിലും ചോദ്യം വേറെ ആൾ ചോദിച്ചാൽ അപ്പം മറുപടി പറയണം. അത് അങ്ങനെയല്ല, ഇങ്ങനെയല്ല എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് പറയണം. അതാണ് വാക്യാർത്ഥ സദസ് എന്നൊക്കെ പറഞ്ഞ് ഇന്നും ആൾക്കാർ നടത്തും. കുറച്ച് കാണാതെ പഠിച്ച് ഇങ്ങനെ പറയുന്ന രീതിയാണ് പണ്ടത്തെ രീതി. ശാസ്ത്രാർത്ഥ സദസ് എന്നും പറയും, വാക്യാർത്ഥ സദസ് എന്നും പറയും. എല്ലാം മനഃപ്പാഠം ചെയ്ത് പറയുകയാണ്. അത് പഠിച്ചതൊക്കെ ഓർമ്മയുള്ളവൻ ജയിക്കും, അല്ലാത്തവും പരാജയപ്പെടും. പണ്ടത്ത് ഇന്നും തുടരുന്നു. അപ്പൊ ഇതിനു വേണ്ടി എന്ത് ചെയ്യുന്നു? മനുഷ്യൻ ശാസ്ത്രം പഠിക്കുന്നതാണ് ശാസ്ത്രവാസം. അപ്പോൾ ഇവന് എന്ത് ചെയ്യണം? ഒരു പണ്ഡിത സദസ്സിൽ എന്ന് വെച്ചാൽ ഒരുപാട് പേര് കാണും. അപ്പൊ ഇവരെല്ലാവരും പഠിച്ചിരിക്കുന്ന ഇവനും പഠിക്കണം, ഒരു ശാസ്ത്രം പോലെ. എന്നാലും അവിടെ എന്തെങ്കിലും ഒരു ഒരു ദിവസം ഒരു സദസ്സിൽ ഒരാള് വിന്നറായി കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് കിട്ടും? ഈ ഫ്ളാറ്റൊക്കെ കൊടുക്കുന്ന പോലെ പണക്കിഴി അതൊക്കെ കിട്ടും. അപ്പൊ അതിനുവേണ്ടി ഇവരെന്ത് ചെയ്യും? ആ പകല് എന്താണ് ഇതിലായിരിക്കും. പിന്നെ അനുഷ്ഠാനം വ്യസനം, അത് ശാസ്ത്രവാസനയുടെ വേണം. ഈ പഠിച്ച കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അല്ലേ? ഇപ്പൊ നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ ശാസ്ത്രം പഠിച്ചാൽ പോരല്ലോ ഗണപതി ഹോമം ചെയ്യാൻ അറിയണ്ടേ? ഊഷ്മാണ്ഡ ഹോമം ചെയ്യാൻ അറിയണ്ടേ? ഇങ്ങനെ പല പല ഹോമങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യാനും കൂടെ അറിയണം. അപ്പൊ ചിലർക്ക് എന്താണ്, ഇത് പഠിക്കുകയല്ല ഇവരുടെ വിനോദം, ഇത് ചെയ്ത് ആൾക്കാരെ സർപ്രൈസ് വിന്നിങ്. ഇങ്ങനെ കാണിച്ച ആൾക്കാരെ അർത്ഥം എന്താ കാണിക്കും? കൈയൊക്കെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കും. ഒരർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്. വെറുതെ വേറത്തെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നു, ഇവരെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നു. വേറെ ഒരു രീതി കാണിക്കാതെ അല്ലെന്ന് പറയാൻ പോകില്ല. ഈ ചെയ്യുന്നവനും പറഞ്ഞാൽ മതി, ഇത് എന്റെ മുദ്രയാണ് അങ്ങനെ. അല്ല, അത് ഞങ്ങളുടെ മുദ്ര എന്ന് പറഞ്ഞാൽ മതി. ഞങ്ങളുടെ സമ്പ്രദായത്തിൽ ഇങ്ങനെ ഒരു മുദ്ര കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരത്തക്കതേ ഉള്ളൂ. പിന്നെ ചിലരിങ്ങനെ ചിലത് കാണിക്കും, ചിലത് കാണിക്കുന്നില്ല. അപ്പൊ അനുഷ്ഠാന വ്യസനം ചിലർക്ക് ഇതിലാണ് താല്പര്യം. അപ്പൊ ഇവിടെ എന്താ പറ്റുന്നത്? ഇതാണ് ലോകവാസന എന്ന് പറയുന്നത്. ഓരോ മനുഷ്യരിങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ ഇങ്ങനെ ഇടപെട്ടിരിക്കുന്നോണ്ട് അവര് ഈ തത്വജ്ഞാനത്തിൽ ഉറച്ചിരിക്കുന്നുണ്ട്. അവരിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകും. ഇതിനൊക്കെ ബെനിഫിറ്റുള്ള കാര്യങ്ങളാണ്, ദക്ഷിണയും കാശുവും കിട്ടുന്നു. അപ്പോ ശാസ്ത്രവ്യസനം, പാഠവ്യസനം, അനുഷ്ഠാനം വ്യസനം, ഇതാണ് ശാസ്ത്രവാസന. ലോകവാസന നേരത്തെ പറഞ്ഞു. ഇനി ദേഹവാസന എന്ന് പറയുന്നത് ചിലർക്ക് ഇതിലൊന്നുമല്ല താല്പര്യം. ശരിക്കും ദേഹവാസന എന്ന് പറയുന്ന പിന്നെ ഒരുപാട് പേര് ഇപ്പോ അവസാനം സൈക്യാട്രിക് ട്രീറ്റ്മെന്റ് വേണ്ടി വരുന്നു ഇന്ന് ദേഹവാസന. കൂടുതൽ ഇന്ന് ചെയ്യുന്ന ബോഡി ബിൽഡേഴ്സാണ് ഇവരിങ്ങനെ രാവിലെ മുതൽ കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഓരോ എക്സസൈസ് ചെയ്ത് പ്രോട്ടീൻ പൗഡറൊക്കെ വാങ്ങിക്കഴിച്ച് ഈ മസിലുകളൊക്കെ ഇങ്ങനെ വീർത്ത് അതൊക്കെ ഇങ്ങനെ അളന്നു നോക്കി ഇവരുടെ ഒരു ദിവസം മുഴുകി തന്നെ ആയി അവസാനം ഇത് ഒരു മാനിയായി മാറും, മാനസിക ഇതായി മാറും. അതിൽ തന്നെ മുഴുകിപ്പോകുന്ന ആൾക്കാരുണ്ട്, വേറൊന്നുമില്ല. പഴയകാലത്തൊന്നും ഇത് ആവശ്യമാണ്, കാരണം ആയോധനം യുദ്ധമൊക്കെ വേണ്ടി വരുമ്പം ഇവർ ഈ ശരീരത്തിന്റെ ഇതിനു വേണ്ടിയിട്ട് ഈ ബോഡി ബിൽഡേഴ്സിനെ പോലെ മനുഷ്യർ കുറെ പേര് ഇങ്ങനെയാണ് നിരന്തരം പറയുന്നത് ഗുണ ആധാനം ദോഷ അപനയനം. ശരീരത്തിൽ എന്താണ് നല്ല പുഷ്ടിയൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി അന്ന് രസായനങ്ങളും കുഷ്മാണ്ട രസായനം മറ്റതും മറിച്ചതും ഒക്കെ കഴിക്കും. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ശരീരമൊക്കെ നാറാതിരിക്കാൻ വേണ്ടി ഈഞ്ചയൊക്കെ തേച്ച് നല്ലോണം പൊളിച്ച് എപ്പോഴും അവർ ശരീരത്തെ ഇങ്ങനെ ഇരിക്കൊണ്ടിരിക്കുക. അതാണ് അവർക്കെപ്പോഴും ദേഹോഹം, ഞാൻ ഇതാണ്, അങ്ങനെ ഒരു ബോധം. അതൊരു ജീവിതകാലം മുഴുവൻ പോകുന്നു. അവരുടെ ദേഹവാസന അതെന്റെ കടുത്തത്. സാമാന്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ തത്വചിന്തയിൽ പറയുന്ന എന്താണ്, എല്ലാം ബ്രഹ്മമാണ്, ലോകസത്യമല്ല, ഇങ്ങനെയൊക്കെ അറിഞ്ഞു വച്ചാലും ഇവന് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റതിന്റെ എക്സ്ട്രീമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതൊക്കെ അറിഞ്ഞു വച്ചാലും അവന് ഈ ദേഹസംബന്ധിയായ കാര്യങ്ങളിൽ തന്നെ കടന്ന് പുരുങ്ങിക്കൊണ്ടേ അവന് ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണം. ദേഹത്തിന്റെ കാര്യത്തിൽ എന്താണ് ഓവർ കോൺഷ്യസ്നെസ് ആയി അങ്ങനെയൊക്കെ ഇതൊക്കെയാണ് വാസനകളെന്ന് പറയുന്നത്. ഏത് ചുരുക്കി പറഞ്ഞു ലോകവാസന, ശാസ്ത്രവാസന, ദേഹവാസന, ഇത് പഴയ കാലത്ത് പറഞ്ഞു വെച്ചാണ്. അപ്പൊ ഇതിലെല്ലാം മനുഷ്യൻ മുഴുകിപ്പോവുകയാണെങ്കിൽ അങ്ങനെ മുഴുകുന്ന ഒരുവന് ഈ തത്വജ്ഞാനത്തിലൊരു ശ്രദ്ധയും വരത്തില്ല. ഇതിലൊക്കെയാണ് ശ്രദ്ധയെങ്കിൽ പിന്നെ എങ്ങനെ അവന് തത്വജ്ഞാനത്തിൽ ശ്രദ്ധ വരുന്നു? അപ്പൊ ഈ ഇവർ പറയുന്ന ഈ അദ്വൈതികൾ പറയുന്ന ബ്രഹ്മസത്യം ജഗത് മിഥ്യ ഇതെന്ന് ഇവന്റെ തലയിൽ കയറത്തില്ല, അവനത് ശ്രദ്ധ വരത്തില്ല. അപ്പൊ ഇതിനെ ഒഴിവാക്കണം. ഇത്തരം കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് ലോകവാസനയെ കുറിച്ച് പറയുന്നത്. അത് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം വിദ്യാനന്ദ സ്വാമി പറയും പിന്നീട്.